ആഗമം വരുന്ന എത്ര സൂത്രങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഏതൊക്കെയാണ്? അത്ര അനുനാസികാത് പരമാനുസ്വാര, അതൊന്ന്. പിന്നെ അത് ശീതൊക്കെ രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തേതാണ് അമോഹസ്വാതച്ചിങ്ങമുദ്നിത്വം. അങ്ങനെ മൂന്ന് സൂത്രങ്ങൾ പഠിച്ചു. അതിൽ തന്നെ കിത്താഗമം വരുന്നതും ടിത്താഗമം വരുന്നതും പഠിച്ചു ഈ മൂന്ന് സൂത്രങ്ങൾ. അനുസ്വാരത്തെ ആഗമമായി വിളിച്ചപ്പോൾ അവിടെ ടിത്തും കിത്തും ഒന്നുമില്ല, കാരണം അവിടെ പ്രത്യേകം പറഞ്ഞു അനുനാസിക പരു എന്ന് പറഞ്ഞുകൊണ്ട് അത് ആഗമെന്ന് നമ്മൾ മനസ്സിലാക്കി. കിത്ത് ആഗമമായി വിധിച്ച സൂത്രമാണ് ശീതുക്കും. പിന്നെ ഒന്നേ പിടിച്ചിട്ടുള്ളൂ. പിന്നെ ടിത്ത് ആഗമമായി വന്നത് നമ്മോ ഹർസ്വാദജി നമ്മൾ നിത്യം. അതിൽ ടിത്തും കിത്തും വന്നു കഴിഞ്ഞാൽ അത് ആഗമമാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന സൂത്രം, പരിഭാഷാ സൂത്രം, അതേതാണ്? അദ്യന്തോട്ടകിതം. അതിൽ പറയുന്നു ഒരു കിത്ത് വിധിച്ചു കഴിഞ്ഞാൽ അത് ഏതിനാണോ വിധിക്കുന്നത് അതിന്റെ പുറത്തിലൊരു പരത്തിൽ വരുമോ? പൂർവത്തിൽ വരുമോ പരത്തിൽ വരുമോ? കിത്ത് വന്നു കഴിഞ്ഞാൽ പരത്തിൽ വരും. ഏതിന് വിധിക്കുന്നു അതിന്റെ പൂർവത്തിൽ വരും. ഏതായി കഴിഞ്ഞാൽ ടിത്തായി കഴിഞ്ഞാൽ പറഞ്ഞു. ഇവിടെ മുട്ട് വിധിക്കുന്നിടത്ത് ആഗമങ്ങൾ മൂന്നാണ്. ഏതൊക്കെയാണ്? ഇങ്ങനെയാണ്. അത് ഏതിന്റെ പരത്തിലായിട്ടായിരിക്കും വരുന്നത്? ഏതിന്റെ പരത്തിലായിട്ടായിരിക്കും വരുന്നത്? ആ അതിന്റെ തന്നെ പരത്തിൽ. ഇതിന്റെ പരത്തിൽ തന്നെ എന്തുവരും വരും. അപ്പോൾ രൂപം കണ്ടു കഴിഞ്ഞാൽ അത് ഇരട്ടിപ്പ് വന്നതുപോലെ ഇരിക്കും, ദിത്വം വന്നതുപോലെ ഇരിക്കും. ആണ് തസ്മിൻ ഇതി രണ്ട് നഗാരങ്ങളാണ്. കൂടുതലും ഉദാഹരണം വരുന്നത് നഗാരത്തിനാണ്. അങ്ങനെ എവിടെയെങ്കിലും ഇരട്ടിപ്പ് വന്നു കഴിഞ്ഞാൽ ഉടൻ മനസ്സിലാക്കണം ഇത് സൂത്രപ്രകാരമാണ്. കാരണം അനച്ചിച്ച പ്രകാരം വരണമെങ്കിൽ പരത്തിൽ അച്ചിരിക്കാൻ പാടില്ല. ഇവിടെയാണെങ്കിലോ ഈ തീ പൂർവ്വത്തിൽ നഗാരം ഇരിക്കുകയാണ്, അച്ചു പരത്തിയിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ ഒരു യുക്തി കൊണ്ട് മനസ്സിലാക്കി സൂത്രത്തെ കണ്ടുപിടിക്കണം. അവിടെ തന്നെ പറഞ്ഞതിന് പരസവർണം വരുന്ന എത്ര സൂത്രം പഠിച്ചു? പരസവർണം ഇരിക്കുന്ന ഏതാണ്? തോർലി. എന്താണ് അതിന്റെ വൃത്തി? പരസവർണ തോർലി. പിന്നെ അടുത്ത് പരസവർണം വിധിക്കുന്ന ഏതാണ്? വാപദാന്തസ്യ. എന്താണ് അതിന്റെ വൃത്തി? ഈ പരസവർണ. അപ്പൊ ഈ പരസവർണം വരുന്നത് പോലെ തന്നെ പൂർവസവർണവും വരാം. അതാണ് അടുത്ത സൂത്രം. പരസവർണം എന്നാ പൂർവസവർണം അറിഞ്ഞിരിക്കുന്നു. 25-ാമത്തെ പേജില് ഷഷ്ഠോടിയുടെ തൊട്ടു മുമ്പിലുള്ള സൂത്രം, ഖരിജയ്ക്ക് തൊട്ടടുത്ത് വരുന്ന സൂത്രം. ജയോഹോ അന്യതരസ്യാം, ജയഹ ഹ അന്യതരസ്യാം. ജയഹ ഹോ എന്നിടത്തേ സൂത്രം വന്നു, സ്പർശിച്ചു വന്നു, പിന്നെ വന്നു. ഹോ അന്യതരസ്യം എന്നിടത്തോ അതൊരോരപ്പുഴത്തെ അതി വന്നു, ഗുണം വന്നു, പൂർവരൂപം വന്നു. ഇനി എന്റെ പ്രതി നോക്കുക, ജയ പരസ്യ ഹസ്യ വാ പൂർവസവർണ. ജയിന്റെ പരത്തിലിരിക്കുന്ന ഹകാരത്തിന് പൂർവസവർണം എന്ന് പറഞ്ഞാൽ പൂർവത്തിന്റെ സവർണം എന്നുവെച്ചാൽ ജയിന്റെ സവർണം. അപ്പൊ ഈ ജയ് എന്ന് പറയുന്നത് ഏതാണ് അതിൽ അക്ഷരങ്ങൾ വരുന്നത്? ഏതായിരിക്കും? വർഗാക്ഷരങ്ങൾ. ജപഞ് ഘടദശ് ജപഘടദശ് ഹപചട ധചടതാവ് കപ്പയ്യ് ഞമങ്ങണമം ഒരു ഇല്ല, ബാക്കിയുള്ള വർഗാക്ഷരങ്ങൾ. അപ്പൊ അത് നമ്മൾ അങ്ങനെ ഓർത്തു വയ്ക്കുന്നു. പ്രത്യാഹാരം എന്ന് പറയുന്നത് പ്രക്രിയയ്ക്ക്. പക്ഷെ വർണ്ണങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വർഗാക്ഷരങ്ങൾ രീതി ഓർത്തു വെച്ചാൽ മനസ്സിലാക്കുക എളുപ്പമാണ്. ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, കൊച്ചട്ടത്തപ്പ ഘച്ചട്ടത്തപ്പ ഗജടത്തപ്പ ഗജട. ഈ സൂത്രത്തിലേക്ക് കടക്കുന്ന മുമ്പേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ഈ നാലാമത്തെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഘ ജ ഢ ധ ഭ. ഈ നാലക്ഷരങ്ങളായിരിക്കും ഇവിടെ ആദേശമായിട്ട് വരുന്നത്. അതെപ്പോഴും ഓർക്കണം, എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള വഴിയാണ്. ഇല്ലെങ്കിൽ ഈ സൂത്രം തലവേദന ഉണ്ടാക്കുന്ന ഒരു സൂത്രമാണ്. തലവേദന ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണ്. ഈ സൂത്രത്തിൽ ആദേശമായി വരുന്നത് സർവത്ര 1, 2, 3, 4 ഈ അഞ്ചക്ഷരങ്ങളായിരിക്കും. സ്ഥാനി എന്ന് പറയുന്നതോ ഈ പൂർവത്തിൽ കാണുന്ന അക്ഷരങ്ങൾ. പിന്നെ ഈ ആദേശം വരുന്ന ഏതിനായിരിക്കും? സർവത്ര അല്ല, സ്ഥാനി എന്ന് വെച്ചാൽ നേരെ ഞാൻ പറഞ്ഞത് പൂർവത്തിൽ കാണുന്ന അക്ഷരങ്ങൾ ഈ കാണുന്നു, സ്ഥാനിയല്ല. 1, 2, 3 ഈ മൂന്ന് വർഗാക്ഷരങ്ങളായിരിക്കും പൂർവത്തിൽ. സ്ഥാനി എന്ന് പറയുന്ന എപ്പോഴും എന്തായിരിക്കും? ഹായായിരിക്കും. സ്ഥാനി മാറ്റമുണ്ട്. ഇനി എന്റെ വൃത്തി നോക്കുക, ജയ പരസ്യ. ജയിന്റെ പരത്തിൽ, ജയ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക ഏതൊക്കെയാണ് ഇവിടുത്തെ അക്ഷരങ്ങൾ? ഈ പറഞ്ഞ മൂന്ന് വർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ, വർഗാക്ഷരങ്ങൾ. അതിന്റെ പരത്തിലുള്ള ഹസ്യ ഹകാരത്തിന് പരത്തിൽ എപ്പോഴും ഹകാരമായിരിക്കും. അതിനെന്താ വരുന്നത്? പൂർവസവർണ, പൂർവത്തിന്റെ സവർണം. പൂർവത്തിലിരിക്കുന്ന ഈ 1, 2, 3 വർഗാക്ഷരങ്ങൾ, ഇതിന്റെ സവർണം പരത്തിലിരിക്കുന്ന ഹകാരത്തിന് വരും. അത് സ്ഥാനി എപ്പോഴും ഹകാരമായിരിക്കും. പൂർവത്തിലിരിക്കുന്നതിന് പൂർവനിമിത്തം എന്ന് പറയാം. അപ്പൊ ഹകാരത്തിനായിരിക്കും എപ്പോഴും ആദേശം വരുന്നത്. ആ വന്നാലോ പൂർവത്തിലിരിക്കുന്നതനുസരിച്ച് അതാത് വർഗത്തിലെ നാലാമത്തെ അക്ഷരമായിരിക്കും വരുന്നത്. ഇപ്പൊ ക ഖ ഗ ആണ് പൂർവത്തിൽ വരുന്നതെങ്കിൽ ഹകാരത്തിന് വരുന്നത് എന്തായിരിക്കും? ഘ. ച ഛ ജ ആണ് പൂർവത്തിയിരിക്കുന്നതെങ്കിൽ ജ. ട ഠ ഢ ആണെങ്കിൽ ഹകാരത്തിന് വരുന്നത് ഢ. ത ത ധ ദ ആണെങ്കിൽ പരത്തിൽ ഹകാരത്തിന് വരുന്നത് ധ. പ ഫ ബ ആണെങ്കിൽ ഹകാരത്തിൽ നിന്ന് ഭ. ഇങ്ങനെ എളുപ്പം മനസ്സിലാക്കും. അതുകൊണ്ട് ഇത് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പരത്തിലൊരു ഹകാരം ഇരിക്കുകയാണ്. ഹകാരത്തിനൊരാദേശം വരികയാണെങ്കിൽ ഏതുപോലെ ഇപ്പൊ ശകാരം ഇരിക്കുന്നു, ആ ശകാരത്തിനൊരാദേശം വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ശകാരത്തിന് ഛ വരും, ചെസ്റ്റോടി. ശകാരത്തിന് ഛകാരം വരുന്ന പോലെ ഇവിടെ എന്തൊരു ഹകാരത്തിന് ഖകാരം വരും. ശകാരത്തിന് വേറെയും വരാം എന്നാണ് നമ്മൾ പഠിച്ച ഉദാഹരണം വെച്ച് പറയുകയാണ്. അതുപോലെ ഹകാരത്തിന് വന്നു കഴിഞ്ഞാൽ അത് പൂർവത്തിന്റെ സവർണത്തെ വിചരിക്കുകയാണ്, ഇതായിരിക്കും വരുന്നത്. ഈ നാല് നാലാമത്തെ വർഗാക്ഷരത്തിൽപ്പെട്ട വർണ്ണങ്ങളായിരിക്കും വരുന്നത്. അതങ്ങനെ പറയാൻ കാരണം, ഒരു ഉദാഹരണത്തെ എടുക്കുക, വാഗ്. വാക്കെന്നോ വാഗെന്നോ എഴുതാം, എന്നാലും അത് വാഗായി മാറും. ഹീ, ഹീ എന്ന് പറയുന്ന അമ്പിയും വാഗ് ഹീ എന്നിരിക്കുന്നു. ഇവിടെ വർഗാക്ഷരങ്ങളിൽപ്പെട്ട ഗകാരം ഇരിക്കുന്നു, ഇവിടെ ജലാഞ്ജസന്ധ്യ വന്നിരിക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് പദാന്തത്തിൽ തന്നെ ആയിരിക്കണമെന്നൊന്നും പറയുന്നില്ല, പൂർവത്തിൽ വർഗാക്ഷരങ്ങളിൽപ്പെട്ട ഈ മൂന്ന് വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം ഇരിക്കുന്നു. അപ്പൊ ഈ ഗു എന്ന് പറയുന്നത് ജയിൽപ്പെടുന്നതാണ്, കാരണം അത് വർഗാക്ഷരത്തിൽപ്പെട്ടാണ്. അതിന്റെ പരത്തിൽ ഹകാരം ഇരിക്കുന്നു, ഹ് ഈ എന്നാണ്. ഇത് പക്ഷെ പദാന്തത്തിലാ വരുന്നു, പദാന്തസന്ധിയാണ്. പറഞ്ഞു പൂർവത്തിൽ ഇരിക്കുന്നതിന്റെ സവർണം എവിടെ വരണം? ഹാക്കി പരത്തിൽ വരണം. പൂർവ്വസവർണം എന്ന് പറയുമ്പോൾ വരുന്ന പരത്തിലായിരിക്കും. അപ്പൊ മറ്റൊന്നും ആലോചിക്കണ്ട, കണ്ണടച്ചുകൊണ്ട് തന്നെ ഏതെവിടെ വരും സവർണമായിട്ട്? ഹാ വരും. എങ്ങനെ വരും? വാഗ്ഹി, വാഗ്ഹി എന്ന് വരും. എളുപ്പം, ഇത് എളുപ്പവിദ്യയാണ്. ഇനി എളുപ്പവിദ്യ അല്ലെങ്കിലുള്ള വഴി എന്താണ്? വാഗ് ഹീന്തിരുന്നു, ഹകാരത്തിന് പൂർവത്തിന്റെ സവർണം വിരിച്ചു. അപ്പൊ ഗകാരത്തിന്റെ സവർണങ്ങൾ ഏതൊക്കെയാണ്? എങ്ങനെയാണ്? ഹ, ഖ, ഗ, ഘ എല്ലാം വരും. അപ്പോൾ പരത്തിലിരിക്കുന്ന ഹകാരം പൂർവത്തിന്റെ സവർണങ്ങൾ വരും. വരും അപ്പൊ ഏത് സൂത്രം വരും? സ്ഥാനാന്തരം വരും. സ്ഥാനാന്തരം ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. കാരണം സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ ആദ്യ സ്ഥാനിയുടെ സ്ഥാനം നോക്കണം. എപ്പോഴും സ്ഥാനാന്തരം നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് സ്ഥാനിയുടെ സ്ഥാനം ഏതാണ്. അപ്പോ വിസർജനം കണ്ട ആദേശത്തിൽ കണ്ട സ്ഥാനമുള്ളത് ഏതാണ്? ഇതില് കണ്ട സ്ഥാനമുള്ള ഏതാണ്? എല്ലാത്തിനും കണ്ട സ്ഥാനമാണ്, അതുകൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല. പിന്നെ എവിടേക്ക് പോകേണ്ടി വരും? ആഭ്യന്തര പ്രയത്നത്തിൽ പോകണം. ആഭ്യന്തര പ്രയത്നത്തിൽ പോയി നോക്കാം. ഹകാരത്തിന്റെ ആഭ്യന്തര പ്രയത്നം എന്താണ്? കാതയോ മാവസാന അറിയപ്പെടുവോ? ഇല്ല. പിന്നെ ഏതാണ്? ശല ഊഷ്മാണ. എന്താണ് പ്രയത്നം? അത് അതിന്റെ പേര് ഈഷദ്വൃതം ഊഷ്മണം. ഈഷദ്വൃതമാണ് അകാരത്തിന്റെ ഹകാരത്തിന്റെ പരത്തിരിക്കുന്ന ഹകാരമാണ്. അതിന്റെ ആഭ്യന്തര പ്രയത്നം എന്ന് പറയുന്നത് ആഭ്യന്തര പ്രയത്നം നോക്കിക്കഴിഞ്ഞപ്പോൾ ഹകാരത്തിന്റെ അത് ശല ശലിൽപ്പെടുന്നുണ്ട്. ശാഷാസഹ അത് ശലിൽപ്പെടുന്നുണ്ട്. അതിന്റെ പ്രയത്നം ഊഷ്മ ആയി. ഇനി ഇവിടെ ആദേശത്തിൽ ഏതൊക്കെയാ ഉള്ളത്? ഏതൊക്കെയാണ്? കാഖ, ഗാഖ, ങാ വരെ എടുക്കാം. കാരണം പൂർവത്തിന്റെ സവർണം ഒന്നല്ലേ പറഞ്ഞത്. അതിലേതാണ് ഊഷ്മ ഉള്ളത്? ഒന്നുമില്ല. കാരണം ഇവിടെ സാനിയായിരിക്കുന്ന ഹകാരത്തിന്റെ ആഭ്യന്തര പ്രയത്നം ഈഷദ് വിവൃതം ആദേശത്തിൽ ഇതിന്റെ എല്ലാം ആഭ്യന്തര പ്രയത്നം എന്താണ്? സ്പൃഷ്ടം സ്പൃഷ്ടം പ്രയത്നം സ്പർശാനാം കാതയോ മാവസാന സ്പർശാഹ ഇതെല്ലാം സ്പർശങ്ങളാണ്. അതിന്റെ പ്രയത്നം എന്ന് പറയുന്ന സ്പൃഷ്ടമാണ്. അപ്പൊ സ്ഥാനിയുടെ പ്രയത്നം ഈഷസ്പൃഷ്ടം, ആദേശമായി വരുന്ന അഞ്ചെണ്ണത്തിന്റെയും പ്രയത്നം സ്പൃഷ്ടം, രണ്ടും തമ്മിൽ ചേർച്ചയില്ല, അതുകൊണ്ട് നടക്കത്തില്ല. പിന്നെ ഇവിടെ പോയിണ്ടി വരും, ബാഹ്യപ്രയത്നത്തിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. അത് കണ്ടുപിടിക്കുന്ന വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, അവിടെ നിർത്തി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ആദേശമായി അതാത് വർഗത്തിലെ ഘോഷാക്ഷരങ്ങളെ വരും നമ്മളങ്ങ് തീരുമാനിച്ചു. അത് തന്നെ വരും, എളുപ്പമായി. അത് ഓർത്തിരുന്നാൽ മതി, ബാഹ്യപ്രയത്നത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ബാഹ്യപ്രയത്നം നമ്മൾ ആശ്രയിക്കുന്ന ഇവിടെ ബാഹ്യപ്രയത്നം കൊണ്ടേ കാര്യം നടക്കുമെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകും. അതുവരെ അത് പഠിക്കാതെ നമ്മൾ മാറിയിരിക്കുകയാണ്. നിവൃത്തിയില്ലാതെ വന്നാൽ പിന്നെ അത് പഠിച്ചേ പറ്റും. അങ്ങനെ ഒരു സന്ദർഭം വരും, അതുവരെ ആ തലവേദന നമുക്ക് ഒഴിവാക്കി വെക്കാം. ഇപ്പൊ നമുക്ക് എളുപ്പ വഴിയുണ്ട്. എന്താണോ ഈ വർഗാക്ഷരങ്ങൾക്ക് ആദേശം വന്നു കഴിഞ്ഞാൽ ഘോഷാക്ഷരമേ വരത്തുള്ളൂ. ഹകാരത്തിന്റെ സ്ഥാനത്ത് വരുമ്പോൾ ഇവിടെ ഘാവരും, ഇതോർത്ത് വെച്ചാണ്. ഇപ്പൊ എന്താണ് ഉദാഹരണം എഴുതിയത്? വാഗ്ഭി പിന്നെ അടുത്ത് ചവർഗത്തില്, ചവർഗത്തിലെ ഉദാഹരണം പുസ്തകത്തിൽ തന്നെയുണ്ട്. ഇതാണ് ഉകാലോച്ച്, ഇവിടെ പുസ്തകം എടുത്തു നോക്കുക. ഉകാലോജ്ജരസ്വ ദീർഘപ്രദ, അവിടെ നോക്കുക. അച്ച് ഹ്രസ്വ എന്നിരുന്നു, അജ്ജ്രസ്വ സൂത്രം 11-ാമത്തെ പേജില് ആദ്യത്തെ സൂത്രം അജ്ജ്രസ്വ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എങ്ങനെ നമ്മൾ പിരിക്കും? അച്ച് ഹ്രസ്വ എന്ന് പിരിക്കും. പിരിച്ചെഴുതി അച്ച് ഹ്രസ്വ ഹാ വരണം. അച്ച് ഹ്രസ്വ എന്ന് പിരിച്ച അച്ച് ഹ്രസ്വ. ഇവിടെ എന്ത് ചെയ്തു? ഉച്ചകാരത്തിന് എന്തുവരും? ജലാഞ്ജസോ അന്ത്, അതൊരു പദമാണ്. അജ്ജകാരം വരും, അജ് ഹ്രസ്വ. ശരി, പരത്തിൽ എന്തിരിക്കുന്നു? ഹകാരം. പൂർവത്തിന്റെ സവർണം വരും. എന്തുകൊണ്ട്? ജയോഹോ അന്യദർശം പൂർവ്വത്തിലിരിക്കുന്ന ജയ്യാണ്, അതിന്റെ പരത്തിലിരിക്കുന്നു ഹകാരം. പൂർവത്തിന്റെ സവർണം വന്ന ഏത് വരും? അതിന്റെ നാലാമത്തെ വരും. അതിന്റെ നാലേതാണ്? അതവിടെ വന്നിരിക്കുന്നത് പറയാൻ പാടാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെ പറയും? അജ്രസ്വ ഹാ പോയി, ജായും ജായും കൂടെ ചേർത്തിട്ട് ജാ തന്നെ കടുപ്പമാണ്, ജാ എന്ന് പറയുന്നത് അതിലും കടുപ്പമാണ്, രണ്ടും കൂടെ ചേർത്തിട്ട് അജ്രസ്വ എന്ന് പറയും. ആണ് അവിടെ എഴുതിയിരിക്കുന്നത് അജ്രസ്വ. പക്ഷെ ഇവിടെ പാണിനിക്ക് ഒരു അബദ്ധം, നമുക്കതിനെ അബദ്ധം എന്നേ പറയാൻ പറ്റും. ഇവിടെ അച്ച് ഹ്രസ്വ പദാന്തത്തിൽ ചകാരം വരുന്നു കഴിഞ്ഞാൽ അതിന് കുത്തം വന്നിട്ട് അഗ്ഗെന്ന് വരണം. പക്ഷെ പാണിനി അത് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് സമാധാനങ്ങൾ പറയാം. ഏത് സമാധാനം പറഞ്ഞാലും വീണ്ടും ചോദ്യം വരും, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കിടക്കുന്നില്ല. സൂത്രത്വ എന്നത് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആർഷപ്രയോഗം എന്നെല്ലാം പറയും. അടുത്തതാണ് വേറെ എല്ലാ വർഗത്തിന്റെ ഉദാഹരണം നോക്കി കിട്ടും. ടാ അതെടുത്ത് ടാക്കൊരു ഉദാഹരണം, പദാന്തത്തിൽ ഡകാരം വരുന്ന ഒരു ഉദാഹരണം. മധുലഡ് മധു മധു മധു ലഡ് ലഡ് ശബ്ദം നമ്മൾ പഠിക്കുന്നതാണ്, അതുകൊണ്ടാണ് അത് ഇവിടെ ചേർത്തത്. ഒറ്റ പദമാണ് മധുലഡ്. മനസ്സിലാക്കാൻ വേണമെങ്കിൽ തിരിച്ചെഴുതാം, പക്ഷെ പദമൊന്നാണ് ലിഡ് ലിഹ ആസ്വാദന എന്ന് പറയുന്നതാണ് ഇതിന്റെ രൂപസിദ്ധി നമ്മൾ പഠിക്കും. മധു തേനിനെ ആസ്വദിക്കുന്നവൻ ആരാണ്? ഭ്രമരം മണ്ട് മധുലഡ്. ഹകാരം വരുന്ന വാക്കുകളൊന്നും കിട്ടിയില്ലെങ്കിൽ അവിടെ ഹാ എന്നോ ഹി എന്നോ അതൊക്കെ അവ്യങ്ങൾ ചേർക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഹരതി എന്ന് പറയാം, ഹരിക്കുന്നു തേനിനെ അത് ഹരിക്കുന്നു, ആഹരിക്കുന്നു എന്നോ ഉപഹരിക്കുന്നു എന്നോ എന്തെങ്കിലും അർത്ഥം പറയുക, പറഞ്ഞ് ഹരണയാണ്. അതിൽ നിന്ന് പല അർത്ഥത്തിലും ശബ്ദങ്ങളുണ്ടാവും. ഇവിടെയും ഡ് എന്ന് പറയുന്നത് ജയപ്പെടുന്നതാണ്. പരത്തിൽ ഹകാരം ഇരിക്കുന്നു, ജയോഹോ അന്യസ്തരസ്യാം ജയ പരസ്യ ഹസ്യ പൂർവസവർണ. പൂർവത്തിന്റെ സവർണമായിട്ട് ഇവിടെ ഹകാരത്തിന് ഏതേ വരൂ? നാലാമത്തത്. മറ്റൊന്ന് ചിന്തിക്കാൻ പോരു. തലവേദന ഉണ്ടാക്കുന്ന എല്ലാ കാര്യവും ഒഴിവാക്കണം. എന്തുവരുന്നു? വീണ്ടും പൂർവത്തിലിരിക്കുന്ന അവിടെ ഇരിക്കും, അതിന് മാറ്റം വരത്തില്ല. ഇത് അങ്ങനെ തന്നെ ഇരിക്കും, ഹകാരത്തിനാണ് ആദേശം വരുന്നത്. അപ്പൊ ആ നാലാമത്തെ വരും, അതെങ്ങനെയാ അവിടെ എങ്ങനെ വരും? ഡിനോടുകൂടി രാ ചേരും. ഡിനോടുകൂടി രാ ചേരുമ്പോ എങ്ങനെ എഴുതും? ആ അതൊന്ന് പറഞ്ഞ ആരെങ്കിലും. ആ മധുലഡ്ഡരതി അങ്ങനെ വരും. ഇങ്ങനെ വരണമെന്ന് ചോദിക്കും, പക്ഷെ ഇങ്ങനെ വന്നേ പറ്റൂ, നിവർത്തിയില്ല, പാണിനി വിധിച്ചുപോയി. ഇതിൽ സുഖം മധുലഡ് ഹരതി എന്ന് പറയുന്ന അല്ലേ എന്ന് വെച്ചാൽ അതാണ് സുഖം. പക്ഷെ നമ്മൾ സുഖം നോക്കിയിട്ട് കാര്യമില്ല, പാണിനി വിധിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചേ പറ്റൂ. മധുലഡ് ഹരതി ആ ശരിയല്ലേ എഴുതിയത്? ഹരതി ആ ഇപ്പോഴാ ശരിയായത്. മധുലഡ്ഢ പറഞ്ഞ ഹകാരത്തിന് ശേഷം ഹകാരമുണ്ട്, അപ്പൊ രേഖ അടി പോകത്തില്ല. മധുലഡ്ഢരതി. ഇനി അടുത്ത ഏതാണ്? അടുത്ത വർഗം ഏതാണ്? താത്ത. ഇത് ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. തദ്ഹി സാധാരണ ഭാഷത്തിലൊക്കെ എപ്പോഴും വരുന്നതാണ്. തദ്ഹി തദ്ധി എപ്പോഴും വരും. ജയ് എന്ന് പറയുന്നത് എന്താണ്? തദ്ദിലെ അധകാരം ജയപ്പെടുന്നതാണ്. പരത്തിലെന്തിരിക്കുന്നു? ഹായിരിക്കുന്നു. ജയിന്റെ പരത്തിലിരിക്കുന്ന ഹകാരത്തിന് പൂർവത്തിന്റെ സവർണം വരും. തവർഗത്തിൽ എത്രാമത്തെ വരും? അപ്പൊ അങ്ങനെ അതെങ്ങനെ എഴുതും? തത് ധ ഈ തദ്ധി എന്ന് വരും. തദ്ധി തതും അവിടെയൊക്കെ ഇത് തന്നെ വരും. ധാരാളം വരും, ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ വരും. ഉച്ചരിക്കാൻ ഏറ്റവും കടുപ്പമുള്ളത് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊണ്ട് ജയോഹോ അന്യദരസ്യം. അതാണ് എന്റെ ഏറ്റവും വലിയ സൂത്രം. അതാണ് നാക്ക് വഴങ്ങാത്തത് കണ്ടു കഴിഞ്ഞാൽ ജയോഹോ അന്യദരസ്യം. അടുത്ത ഏതാണ് വരുന്നത്? നേരത്തെ പറഞ്ഞെഴുത ഗുപ് ഗുപ്. അതിനധികം വാക്ക് കിട്ടത്തില്ല, അതുകൊണ്ടാണ് അതിൽ നിന്ന് പറയുന്നത് ഗുപ് രക്ഷകൻ. ഹസതി ചിരിക്കുന്നു. ഇവിടെ ജയിൽപ്പെടുന്നു പകാരം. അത് വർഗാക്ഷരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഉടനെ ജയിപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം. പിന്നെ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം. പരത്തിലിരിക്കുന്നു ഹകാരം. പൂർവത്തിന്റെ സവർണം വരും. ജയ പരസ്യ ഹസ്യ വാ പൂർണ്ണ ഇതെല്ലാം വികല്പമാണ്, അതുകൊണ്ട് രണ്ട് രൂപവും വരാം, നിർബന്ധമില്ല. പക്ഷേ എന്നാലും വിധിച്ചതിനാണ് പ്രാധാന്യം. വന്നു കഴിഞ്ഞാൽ സന്ധി ചെയ്യണം നമ്മൾ. ഇവിടെ പായിട ഏത് വരും? അതൊന്നെഴുതി ഭൂ വന്ന് പിന്നെ ആസതി, എല്ലാം കൂടെ ചേർത്ത് പറയുമ്പോ എങ്ങനെ പറയും? ഗുബ്ഭസതി, ഗുബ്ഭസതി. അപ്പൊ സൂത്രം പ്രയാസം പോലെ തോന്നിയാലും ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഹകാരത്തിന് നാലാമത്തെ അക്ഷരം വരുമെന്നുള്ള മാത്രം ഓർത്തിരുന്നാൽ പ്രയോഗത്തിൽ ധാരാളം വരുന്നു. ഒരുപാട് സ്ഥലത്ത് വരും, സൂത്രങ്ങളിൽ പലയിടത്തും ഇത് വരും. അവിടെ വരുന്നിടത്ത് ഇത്രയേ ഉള്ളൂ, പൂർവ്വത്തിലിരിക്കുന്നതും പരവും ചേർന്നൊരു സംയോഗം ഉണ്ടാവും എല്ലായിടത്തും. അതൊരു സംയുക്ത അക്ഷരമായിട്ടിരിക്കും, കൂട്ടക്ഷരം. സംയോഗ സംയോജിക്കുന്ന സൂത്രം ഏതാണ്? ഹലോ അനന്തരാഹ. എന്താണ് അതിന്റെ വൃത്തി? അജ്വൈരവിധഹല സംയോഗ സജ്ഞാസ്യം. അപ്പൊ ഈ ഭാഗത്ത് വരുന്ന നമ്മളിപ്പോ പഠിക്കുന്നത് പ്രധാനമായും പദാന്ത സന്ധികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാക്യങ്ങളിൽ ശ്ലോകങ്ങളിൽ പദം പിരിക്കുമ്പോൾ പദാന്തത്തിലാണ് പിരിക്കുന്നത്. ബാക്കി വരുന്ന സന്ധികളുണ്ട്, അതെല്ലാം പദമധ്യത്തിൽ വരും, സമാസത്തിൽ വരും, ഉപസർഗങ്ങളുമായി ചേരുമ്പം വരും. അതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ പോകാത്തത്. അത് പ്രക്രിയകൾ ചെയ്യുമ്പോൾ ആവശ്യമുള്ളിടത്ത് നമ്മൾ മനസ്സിലാക്കും. പലതിനും ഉദാഹരണം കിട്ടത്തുമില്ല. ഒരു ഉദാഹരണത്തിന് ഒരു സൂത്രം വരി, അങ്ങനെയുള്ളതൊക്കെ അവസാനം നോക്കിയാണ്. ഇനിയിവിടെ പ്രധാനമായി വരുന്ന ഒന്ന് പ്രധാനമായി വരുന്ന ഒന്നല്ല, പലതുമുണ്ട്. എന്നാലും നമ്മൾ ഇരുപതാമത്തെ പേജ് എടുക്കുക. എല്ലാവരുടെയും ഈ പുസ്തകം ഇരിക്കുന്നെങ്കിൽ ഇരുപതാമത്തെ പേജ്. നമ്മൾ മുമ്പ് അങ്ങോട്ട് കടന്നിട്ടില്ല, അച്ഛന്തി പ്രകടനത്തിലാണ് ഇരുപതാമത്തെ പേജ്. അവിടെ ഒരു സൂത്രമുണ്ട്, ദൂരാത് ഹൂതേച്ച. കണ്ടോ? ദൂരാത്, ദൂരാത് ഹൂതേ. പിരിച്ചെഴുതുമ്പോൾ അങ്ങനെ എഴുതും, ദൂരാത് ഹൂതേച്ച. ദൂരാക്ക് എന്നിടത്തെ സന്ധി വരും, ജലാഞ്ചിശോ അന്തി വന്നിട്ട് എന്തായി? ദൂരാത് ഹൂതേച്ച. പിന്നെ ഇനി എന്ത് വരും? ജയോഗു അന്യതരസ്യ. അന്യതരസ്യ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അന്യതരസ്യാം എന്ന് പറയുന്ന ഒരു അവ്യയമാണ്. ആ അവ്യയത്തെ പറയും വിഭക്തി പ്രതിരൂപക അവ്യയം എന്ന് പറയും. പ്രതിരൂപകം എന്ന് വെച്ചാൽ സദൃശം. വിഭക്തിയെ പോലെ തോന്നിപ്പിക്കുന്ന അവ്യയമാണ് എന്ന് വെച്ചാൽ അന്യതരസ്യാം എന്ന് പറയുന്നത് കണ്ടുകഴിഞ്ഞാൽ അത് സപ്തമ്യന്തം പോലെ തോന്നും. പക്ഷെ അത് സപ്തമ്യന്തമല്ല, അതൊരു അവ്യയമാണ്. അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ശാസ്ത്രത്തെയാണ്, അന്യതരസ്യാം മറ്റൊരു ശാസ്ത്രത്തിൽ എന്ന്. മറ്റൊരു ശാസ്ത്രത്തിൽ പറഞ്ഞതുകൊണ്ട് എന്ത്? വ്യാകരണ ശാസ്ത്രത്തിൽ. അതുകൊണ്ട് അത് വികല്പമായി. അതാണ് അവിടെ വൃത്തിയിൽ വാ എന്ന് പറഞ്ഞത്. ഇവിടെ ദൂരാത് ഹൂതേ എന്നിടത്ത് എന്തോന്നു? ജയോഹോ അന്യതരസ്യം. ഏത് വരും? നാലാമത്തെ ഒന്നോ എന്ത് വരും? ദൂരാദ്ധൂതേച്ചു. ഇതിങ്ങനെ സൂത്രങ്ങളിൽ തന്നെ, ഇപ്പൊ പഠിച്ച സൂത്രത്തിന്റെ ഉദാഹരണത്തിനാണ് ഇതിപ്പോ പറഞ്ഞത്. ദൂരാദ്ധൂതേച്ച അത് മാത്രമല്ല ആ സൂത്രം നമുക്ക് പഠിക്കുകയും വേണം. ഇതൊരു സംജ്ഞാസൂത്രമാണ്. എന്താണ് ഈ സൂത്രത്തിൽ പറയുന്നത്? ദൂരാത് സംബോധനേ വാക്യസ്യ ടേഹേ പുളുതോ വാ. ഈ സൂത്രം പുളുതത്തെ വിധിക്കുകയാണ്. എന്നുവെച്ചാൽ എവിടെയാണ് പുളുതം വരുന്നതെന്ന് വിധിക്കുകയാണ്. നേരത്തെ നമ്മൾ ഒരു സൂത്രം പഠിച്ചതാണ്, ഭൂകാലോച്ച ഹ്രസ്വ ദീർഘ പുളുത. ആ സൂത്രം എന്താണ് ചെയ്യുന്നത്? പുളുത സപ്നയെ വിരിക്കുന്നു. വ്യത്യാസം മനസ്സിലാക്കുന്നു. അത് ഏതിനാണ് പുളുത സപ്നയെ വിരിക്കുന്നത്? മൂന്ന് മാത്രമേയുള്ള വർണ്ണത്തിന്. അങ്ങനെ മനസ്സിലാക്കണം. മൂന്ന് മാത്രമുള്ള ഒരു വർണ്ണം വന്നു കഴിഞ്ഞാൽ അതിന് പുളുതം എന്നുള്ള സപ്നയെ വിധിക്കും. അപ്പൊ അതൊരു സപ്നാസൂത്രം. ഇവിടെ ഇതെന്താണ്? ഇത് വിധിസൂത്രമാണ്. സപ്നാസൂത്രമല്ല, വിധിസൂത്രം. ഇതെന്ത് ചെയ്യുന്നു? പ്ലുതത്തെ വിധിക്കുന്നു. നേരത്തെ ഞാൻ സപ്നാസൂത്രം എന്ന് പറഞ്ഞു, അതിന്റെ ഓർമ്മയിൽ പറഞ്ഞതാ. ഇവിടെ പ്ലുതത്തെ വിധിക്കുന്നു. വിധിസൂത്രം. അപ്പൊ ഇതിൽ ഭ്രമം വരും. ഇതുപോലെ നമ്മൾ വേറെ രണ്ട് സൂത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ വരും, ഒരേ ശബ്ദം തന്നെ വരും. ഏതൊക്കെയാണ്? എന്താ? ആ, അത് തന്നെ. തസ്യ ലോപ, പിന്നെ പിന്നെ അല്ല, അദർശന ലോപ. അതിൽ അദർശന ലോപ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ലോപസപ്നെ വിധിക്കുന്നു. ഏതിന്? ഏതിനാ? ഏതിന് വിധിക്കുന്നു? ലോകത്തിന് ലോകം സഞ്ജ വിധിക്കുന്നു. അതിന്റെ പിന്നെ ആവശ്യം എന്താന്ന്? ലോകത്തിന് ലോകം സഞ്ജോദിച്ച അദർശനത്തിന് ലോകത്തെ വിധിക്കുന്നു. പ്രത്യേകം ഓർക്കണം. ഒരു സ്ഥലത്ത് സപ്നയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് സപ്ന, എന്താണ് സപ്നയും തിരിച്ചറിയുന്നു. അദർശന ലോക എന്ന് പറയുന്നത് അവിടെ പറഞ്ഞു. ഇവിടെ സപ്നി എന്ന് പറയുന്നത് എന്തായിരിക്കും? അദർശനം. സപ്ന എന്ന് പറയുന്നത് എന്താണ്? ലോപം. അത് സപ്ന. ഇത് ചിലപ്പോൾ തിരിഞ്ഞു പോകും, അതുകൊണ്ടത് ഉറപ്പിക്കുന്നു. തസ്ലോ എന്താ ചെയ്യുന്നത്? അതെന്ത് സൂത്രമാണ്? അതെന്തിന് എന്ത് വിധിക്കുന്നു? ഇതിന് ലോപത്തെ വിധിക്കുന്നു. അതാണ് നമ്മളുടെ വ്യത്യാസം. അത് ഇതും ഒരുപോലെ അല്ല. അത് ഇത് എന്ന് വെച്ചാൽ രണ്ട് സൂത്രം വേറെ വേറെയാണ് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അദർശന ലോപ എന്ന് പറയുന്നത് ലോപം എന്ന് പറയുന്ന സപ്നയെ അദർശനത്തിന് വിധിക്കുന്നു. അവിടെ പറഞ്ഞ അദർശനം എന്ന് പറയുന്നത് ശ്രവണാഭാവം വരാം, ഉച്ചാരണാഭാവം വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ആ സപ്ന കിട്ടുന്നത് അഭാവത്തിനാണ്. എന്നിട്ട് അപ്പൊ ഒരു സപ്ന കിട്ടി. അപ്പൊ ലോകം എന്ന് പറയുന്നത് എന്നു കെട്ടി. ലോകം അദർശനമാണ്. ഇനിയൊരു സ്ഥാനത്തേക്ക് വിധിക്കുന്ന എന്താണ്? അദർശനം അല്ല. തസ്യ ലോപഹ, ലോപഹ ശാകല്യസ്യ ഹരി സർവേഷാം രോരി. ഇവിടെ എല്ലായിടത്തും എന്ത് ചെയ്യുന്നു? ആ ലോപത്തെ വിധിക്കുന്നു. അപ്പൊ അത് വിധിസൂത്രമാണ്. വിധിസൂത്രങ്ങൾ വരുമ്പോ മിക്കവാറും എല്ലാ സ്ഥലത്തും തന്നെ അതിനൊരു സജ്ഞാസൂത്രത്തിന്റെ ഒരു പരിഭാഷാസൂത്രത്തിന്റെ ഒക്കെ സഹായം വേണ്ടിയിരുന്നു. അല്ലാതെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുപോലെ ദുരാഭൂതേച്ച എന്ന് പറയുന്നത് വിധിക്കുകയാണ്. എന്തിനു വിധിക്കുന്നു? പുളുതത്തെ. അതിന്റെ ഒരു ലക്ഷ്യം കാണും. എവിടെ ആയിക്കൊള്ളട്ടെ, അവിടെ പ്ലുതത്തെ വിധിക്കും. അപ്പൊ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? എന്താണ് പ്ലുതം എന്നറിഞ്ഞിരിക്കണം. അപ്പോ പ്ലുതം ഒരു സപ്നയാണ്. ആ സപ്നയെ വിധിക്കുന്ന ഒരു സൂത്രം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പ്ലുതം എന്തെന്നറിയാതെ എങ്ങനെ പ്ലുതത്തെ വിധിക്കും? അപ്പൊ പ്ലുത സജ്ഞയെ വിധിക്കുന്ന സൂത്രം ഏതാണ്? ഉഗാലോ ഹ്രസ്വ ദീർഘ പ്ലുത നോക്കുക. ഇപ്പൊ ഹ്രസ്വത്തെ വിധിക്കുന്നു, ദീർഘത്തെ വിധിക്കുന്നു, പ്ലുതത്തെ വിധിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് ഹ്രസ്വം വരും, ഏത് ദീർഘം വരും, ഏത് പ്ലുതം വരും എന്ന് പിന്നെ തീരുമാനിക്കേണ്ടി വരും. എന്തുകൊണ്ട്? ഹ്രസ്വ ദീർഘ പ്ലുതങ്ങൾ ഒരുപാടുണ്ട്. അകാരത്തിന് എത്ര ഹ്രസ്വമുണ്ട്? അതായത് ഹ്രസ്വത്തിൽ തന്നെ എന്തുവരും? ഉദാത്ത അനുദാത്ത സ്വരിതം, പിന്നെ അനുനാസിക അനുനാസികം. അപ്പൊ അതിൽ പിന്നെ ഏത് ഹ്രസ്വം വരും എന്നെങ്ങനെ തീരുമാനിക്കും? സ്ഥാനാന്തരം വരണം. ഇപ്പൊ ഹ്രസ്വം ദീർഘം പ്ലുതം ഇതെല്ലാം വിധിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ഥാനാന്തരം പ്രകാരം അതിൽ നിന്നൊന്നിനെ സെലക്ട് ചെയ്തേക്കും. ഈ രണ്ട് സൂത്രങ്ങളും ഇങ്ങനെ വരുന്ന സൂത്രങ്ങളുടെ ബന്ധം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഒന്ന് സജ്ഞാസൂത്രമാണ്, മറ്റൊന്ന് വിധിസൂത്രമാണ്. ഉഗർജ്രസ്വദീർഘ പ്ലുത എന്ന് പറഞ്ഞ് പ്ലുതം വിധിച്ചപ്പോ അവിടെ ഏതായിരുന്നു സജ്ഞി? പ്ലുതത്തിന് സജ്ഞി ഏതാണ്? ഉകാരത്തിനാണ് അത് വിധിച്ചത്. ഏതാണ് അവിടെ സജ്ഞി? പ്ലുതം സജ്ഞ, സജ്ഞിയാകത്തില്ല. ഏത് വർണം? മൂന്ന് മാത്രയിലുള്ള വർണ്ണം ഏതോ അത് എന്ന് പ്രത്യേകം പറയും. മൂന്ന് മാത്രയിലുള്ള വർണ്ണം ഏതായാലും ശരി എന്ന് തന്നെ പറയണം, മനസ്സിലാക്കിയിരിക്കണം. അതാണ് അവിടുത്തെ സജ്ഞ. കാരണം മൂന്ന് മാത്രയിലുള്ളത്, അകാരമായാലും ശരി, ഇകാരമായാലും ശരി, ഉകാരമായാലും ശരി, അവർണമായാലും ശരി, ഇവർണമായാലും ശരി, ഉവർണം. അകാരം ഇകാരം ഉകാരം എന്ന് പറയുന്നത് ശരിയല്ല, അപ്പൊ അത് ഹ്രസ്വമായി. അപ്പോ അവർണമായാലും ശരി, ഇവർണമായാലും ശരി, ഉവർണമായാലും ശരി, അതിനായിരിക്കും സജ്ഞ വരുന്നത്. അപ്പൊ മൂന്ന് മാത്രയിലുള്ള ഒരു വർണ്ണത്തിനായിരിക്കും പ്ലുതത്തെ വിധിക്കുന്നു. അപ്പൊ സജ്ഞി എന്ന് പറയുന്നത് എന്തായിരിക്കും? മൂന്ന് മാത്രകളുള്ള വർണ്ണം. സജ്ഞ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലുതം. അങ്ങനെ വരും. അപ്പൊ ഇവിടെ എന്തുവരും? പ്ലുതത്തെ വിധിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ പ്ലുതത്തെ വിധിച്ചത് അവിടെ മൂന്ന് മാത്രയിലുള്ള ഒരു വർണ്ണം വരണം, ആദേശമായി വരണം. അത് ആദേശമായിട്ട് വരണം. ഇവിടെ എവിടെയാ വിധിക്കുന്നത് പറയുന്നത്? വാക്യസ്യ ടേഹേ, വാക്യത്തിന്റെ പീക്ക്, വാക്യത്തിന്റെ ടീക്ക്, ടി ടി എന്ന് പറയുന്നത് തന്നെ ഇംഗ്ലീഷിൽ പറയുന്ന ടീ തന്നെ, ചായ ടി ഷട്ട് എന്നൊക്കെ പറയുന്നത് തന്നെ ടി. പക്ഷെ പാണ്ഡ്യയെ സംബന്ധിച്ച് അതൊരു സ്വപ്നയാണ്, അന്നേ ഉണ്ടായിരുന്നതല്ല. ഈ വാക്യത്തിന്റെ ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? അത് മനസ്സിലാക്കേണ്ട. ഇപ്പൊ സൂത്രം നോക്കുക. സൂത്രത്തിൽ ച എന്ന് പറയുന്ന ഒരു ആ അക്ഷരത്തെ എടുക്കുക. ച, ആ ചായയിൽ അവസാനം ഇരിക്കുന്ന ഏത് വർണ്ണമാണ്? അതാണ് അവിടുത്തെ ടി. ടിയെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിന് പാണിനി ഒരു സ്വപ്നം കൊടുത്ത് ടി എന്ന് വെച്ചാൽ അതിനാവശ്യമുണ്ട്. അതായിരിക്കും ഇനി ഇന്ദ്രേ ച എന്നാണ് അതിന്റെ തൊട്ടു മുമ്പിലുള്ള സൂത്രം. അതിന്റെ വൃത്തിയിൽ എഴുതിയിരിക്കുന്നു ഗോരവങ്. അവിടെ അവങ് എന്ന് പറയുന്നതിന് എടുക്കുക അവങ്. അവങ് എന്ന് പറയുന്നു. ആ അവങ്ങില് ഏറ്റവും അവസാനം ഇരിക്കുന്ന എന്താണ്? അതിന്റെ മുമ്പിലിരിക്കുന്ന എന്താണ്? ആ. അപ്പൊ അവങ്ങിലെ ടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് അല്ല, ആയുമല്ല, അങ്ങ്. ചായിലെ ടി എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ അപ്പോ ടി എന്ന് പറഞ്ഞാൽ ഒന്നിൽ അവസാനത്തെ സ്വരത്തെ എടുക്കാം, അല്ലെങ്കിൽ അവസാനത്തെ സ്വരത്തിന് ശേഷമിരിക്കുന്ന വ്യഞ്ജനത്തോടുകൂടി ആ സമൂഹത്തെ എടുക്കാം. രണ്ടും ടിയാണ്. മനസ്സിലായല്ലേ? ഒരു പദത്തിന്റെ ടിയെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒന്നുകിൽ അവസാനത്തെ സ്വരത്തെ നോക്കണം. ഇനി അവസാന സ്വരത്തിലല്ല, വ്യഞ്ജനത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ ആ വ്യഞ്ജനത്തെയും അതിന്റെ പൂർവ്വത്തിലിരിക്കുന്ന സ്വരത്തെയും കൂടെ ചേർത്ത് വരുന്ന ആ ഭാഗത്തിന് ടി എന്ന് പേര്. മനസ്സിലായല്ലേ? അപ്പൊ ടി അത് വാക്യത്തിൽ വരാം, പദത്തിൽ വരാം, എവിടെയും വരാം, പക്ഷെ അത് അവസാനമായിരിക്കണം. അങ്ങനെ ഒന്നുകൂടെ ഉണ്ട്. അപ്പൊ അവങ് എന്ന് പറയുന്ന അത് നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചു കഴിഞ്ഞാൽ അവങ്ങിൽ അങ്ങകാരം അവസാനമായി, അങ്ങകാരത്തോട് ചേരുന്നയായി ആ അപ്പൊ അങ്ങെന്ന് പറയുന്ന ടി ആവും. ച എന്ന് പറയുന്ന നമ്മൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ആ എന്ന് പറയുന്ന ടി. അപ്പോ ടി എന്ന് പറയുന്ന പാണിനിയുടെ സപ്ഞയാണ്. സപ്ന ആയതുകൊണ്ട് തന്നെ അത് വിധിക്കാനൊരു സൂത്രവും ഉണ്ട്, ടി വിധിക്കുന്ന സൂത്രമുണ്ട്. പക്ഷെ സൂത്രം പഠിക്കാതെ തന്നെ എന്താണോ ടി എന്ന് നമ്മൾ മനസ്സിലാക്കി, അതാണ് നമ്മുടെ കഴിവെന്ന് പറയും. പാണിനി മാത്രാലാഭാത് പുത്രലാഭ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ചെറിയ സൂത്രം ഉണ്ടാക്കാൻ നോക്കും, അതാണ് ടി പൂ എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അതോ പാണിനി തന്നെ ചിലപ്പോ നെടുങ്ങൻ നെടുങ്ങൻ സൂത്രങ്ങളും ഉണ്ടായിക്കണേ, അവിടെ മാത്രാലാഭം നോക്കത്തില്ല. മാത്രേ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ടി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ടി? ഏറ്റവും ചെറിയ ടി ഒരുപാട് മാത്രേ ലാഭിച്ചില്ല. എന്നാൽ ചില സമയം അങ്ങനെയല്ല, വലിയ സൂത്രങ്ങളുണ്ടാവും, തലകറങ്ങിപ്പോകുന്ന സൂത്രങ്ങൾ. അച്ചത്തൂര വിച്ചത്തൂര സുച്ചത്തൂര ശ്രീപും സദ്യനടുക വാഗ്മനസ ഇതോടെ നീണ്ടുപോകുന്ന സൂത്രമുണ്ട്. അക്ഷിപ്രുവ ദാരഗ്രുവ പ്രവഷ്ടിയോ പദഷ്ടിയോ നക്തന്തിവ രാത്രിന്തിവ ഹർത്തിവ രജസ നിശേഷ പുരുഷായുഷ അധ്യായുഷ ത്രായുഷ ഏകേജസ് മഹോഷ ഋദോഷ ഉപശിത ഓഷ്ടശ. ഇതൊരു സൂത്രമാണ്. ഇതുപോലെയുള്ള നീണ്ട സൂത്രങ്ങളുണ്ടായിട്ട് അവിടെ മാത്രാലാഭവും നോക്കത്തില്ല, കാര്യം നടക്കും. പിന്നെ മാത്ര ലാഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ സൂത്രം ഉണ്ടാകും ടി. അതുപോലെ ഒരു സൂത്രമാണ് ടി. ആ സൂത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ടി നമ്മൾ മനസ്സിലായി, അത് നമ്മൾ പഠിക്കും. ഇനി ഈ സൂത്രത്തിന്റെ അർത്ഥം നോക്കുക. ദൂരാ സംബോധനേ, ദൂരത്ത് നിന്ന് ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ ദൂരത്ത് നിന്നൊരാളെ അഭിസംബോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുത്ത് നിന്ന് അഭിസംബോധന ചെയ്യുന്നതെന്നും വ്യത്യാസമുണ്ട്. അടുത്ത് നിന്ന് അഭിസംബോധന ചെയ്യുന്നതെന്നും ദൂരെ നിന്ന് സംബോധന ചെയ്യുന്നതെന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താ വ്യത്യാസം? ഉറക്കി പറയേണ്ടി വരും, ഉറക്ക പറയേണ്ടി വരും. ദൂരെ നിന്ന് ഒരാളെ അഭിസംബോധന, എന്റെ മുമ്പിൽ രാമൻ നിൽക്കുകയാണ്, ഞാൻ അയാളോട് സംസാരിക്കുന്നു, രാമ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ എനിക്ക് രാമ എന്ന് പറഞ്ഞു രാമ കാര്യങ്ങൾ. പക്ഷെ കുറച്ച് ദൂരെയാണ് അയാൾ നിൽക്കുകയാണെങ്കിൽ എനിക്ക് രാമാ എന്ന് കുറച്ച് ഉറച്ചു പറയുമ്പോൾ നീണ്ടും പോവും. രണ്ടും അങ്ങനെയാണ്. ഉറക്ക പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതങ്ങ് നീണ്ടു പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സംബോധന എന്ന് പറയുന്നത് ഒരാളെ സംബോധന ചെയ്യുമ്പോൾ ഹ്രസ്വമാണ് ഉപയോഗിക്കുന്നത്. ഹേ രാമ, അവിടെ ഹ്രസ്വമാണ്. ചില സ്ഥലങ്ങളിൽ ദീർഘവും വരും. സീതേ, രമേ, അതൊക്കെ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. സ്വയം തന്നെ അത് ആകാരാന്തമാണ്. സംബോധനയിലും അത് അങ്ങനെ തന്നെ ഇരിക്കും. എന്നാൽ ഇനി ദീർഘമായാലും സംബോധനയെ ഹ്രസ്വമാക്കും. നാരായണി നമോസ്തുതേ, നാരായണി ഹ്രസ്വമാണ്, ഗൗരി ഹ്രസ്വമാണ്, ദേവി ഹ്രസ്വമാണ്. നമ്മൾ ശ്ലോകം ചെല്ലുമ്പോൾ നോക്കാറില്ല നാരായണിക്ക് കുറച്ചുകൂടെ സന്തോഷം വരട്ടെ എന്ന് വിചാരിച്ച് നാരായണീ നമ്മളൊന്ന് നീട്ടും. നാരായണിയുടെ ചങ്കിക്കൊള്ളത്തക്ക രീതി പറഞ്ഞത്, പക്ഷെ അത് പാടില്ല. അവിടെ ഹ്രസ്വം എഴുതി വെച്ചിരിക്കുന്ന എന്തിനാ നമ്മൾ ഹ്രസ്വം ചൊല്ലാനാണ്? സർവമംഗള മംഗല്യേ, അവിടെ എങ്ങനെയാ നമ്മൾ ചൊല്ലുന്നത്? ശിവേ, എല്ലാം സംബോധനയാണ്, ശിവാ ആണ്. അതുകൊണ്ട് അവിടെ ശിവേ എന്നു. സർവാർത്ഥ സാധികേ ശരണ്യേ, അവസാനം വരുന്ന എന്താണ്? നാരായണി നമോസ്തുതേ, നാരായണി ഹ്രസ്വമാണ്, പക്ഷെ ആ ശബ്ദം ഈകാരാന്ത സ്ത്രീലിംഗമാണ്, ഗൗരി നാരായണി. പക്ഷെ നമ്മളെന്ത് ചെയ്യും? ഹ്രസ്വം എഴുതിയ ഹ്രസ്വം തന്നെ ചൊല്ലണം, ശരിയായി ചൊല്ലും മനസ്സിലാകും. നാരായണി നമോസ്തുതേ തന്നെ ചൊല്ലണം. പിന്നെ പാട്ട് പാടുമ്പോൾ അവിടെ ആ വിഷയമില്ല. പാട്ട് പാടുമ്പോൾ നാരായണി എന്നൊക്കെ നീട്ടാം, അത് വേറെ കാര്യം. അതും സംഗീതമായിട്ട് ഇതിന് ബന്ധമില്ല. നമ്മൾ ശ്ലോകം ചൊല്ലുമ്പോൾ ഹ്രസ്വത്തിൽ തന്നെ ചൊല്ലണം. അത് അല്ലെങ്കിൽ പിന്നെ എന്തിനാ പാണിനെ ഞാൻ ഹ്രസ്വമാക്കിയത്? നമ്മൾ ശരിയായ ഉച്ചാരണം എന്ന് പറയുന്നത് ഹ്രസ്വം തന്നെയാണ്. ഇതുവരെ പാടിയതൊക്കെ പോട്ടെ, ഇനി പാടുമ്പം ഹ്രസ്വം, നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഹ്രസ്വം തന്നെ വേണം. പക്ഷേ ഇനി ദീർഘത്തിൽ ഒരാൾ ചൊല്ലിയാലും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരെ സംബന്ധിച്ച് നാരായണൻ വളരെ ദൂരത്തിലാണ്. അതുകൊണ്ട് അവർ എട്ട് ദിക്കും പൊട്ടുമാർ ഉച്ചത്തിൽ അതയോ നാരായണി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അത് ഒറ്റയ്ക്ക് നാരായണി വിളിക്കും, ശ്ലോകത്തിൽ അത് പറ്റില്ല. എന്തുകൊണ്ട്? ശ്ലോകത്തിൽ ഹ്രസ്വം എഴുതിയിരിക്കുന്നു. അപ്പം ഒരാൾ പറയുന്നത് നാരായണി ദൂരത്തിലാണ് അതുകൊണ്ട് ഞാൻ നീട്ടി വിളിച്ചു എന്ന് പറഞ്ഞാൽ ശ്ലോകത്തിൽ പറ്റത്തില്ല, കാരണം ശ്ലോകം എഴുതിയിരിക്കും പോലെ തന്നെ ചൊല്ലണം, അവിടെ ഹ്രസ്വമേ പറ്റും. അല്ലാതെ നമ്മൾ സ്വകാര്യമായിട്ട് നാരായണി വിളിക്കുകയാണെങ്കിൽ നമുക്ക് നീട്ടി വിളിക്കാം, ആ ശ്ലോകത്തിലല്ലല്ലോ. ഇത് സംസ്കൃതത്തിന്റെ നിയമമാണ്, മലയാളത്തിൽ അങ്ങനെയല്ല. മലയാളത്തിൽ പറയുന്നുണ്ട് സംബോധനയിൽ, എ ആർ രാജരാജവർമ്മ നിയമത്തിൽ സംബോധനയിൽ ദീർഘം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ നിയമവും വന്നത് വാസ്തവത്തിൽ സംസ്കൃതത്തെ അനുകരിച്ചിട്ടാണ്. വാസ്തവത്തിൽ ഇത് ആവശ്യമുള്ളത്. ഇപ്പോൾ ഒരാളെ നമ്മൾ രാമാന്ന് വിളിക്കുന്നു, അയാൾ അടുത്തിരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് രാമാ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ആ നിയമം ശരിയല്ല. അത് ആളടുത്തിരിക്കുന്നോ ദൂരെ ഇരിക്കുന്നോ എന്നുള്ള അനുസരിച്ചിട്ടാണ്. കവികൾ കവിതയിലൊക്കെ പ്രയോഗിക്കുമ്പോൾ ചിലപ്പോൾ നീട്ടിയൊക്കെ ഉപയോഗിച്ചിരിക്കും. അപ്പൊ സാധാരണഗതിയിൽ എഴുതുകയോ പറയുകയോ ചെയ്യുമ്പം സംബോധനയ്ക്കാണ് ഉപയോഗിക്കുന്നത്. ഹ്രസ്വം മതി, ഹ്രസ്വത്തിന്റെ ആവശ്യമാണ്, ദീർഘത്തിന്റെ ആവശ്യമില്ല, പ്ലുതത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് സംസ്കൃതത്തിൽ ആ നിയമം കർശനമായി പാലിക്കുന്നത്. രാമ എന്ന് സംബോധന ചെയ്യുമ്പോൾ എന്തുവരും? ഹ്രസ്വം ഹേ രാമ. അതുകൊണ്ടാണ് ഇവിടെ വിശേഷിച്ച് പറയുന്നത് ദൂരാത് സംബോധനേ, ഒരാളെ ദൂരെ നിന്ന് സംബോധന ചെയ്യുകയാണെങ്കിൽ അവിടെ ദീർഘമല്ല വേണ്ടത്, പിന്നെ എന്താണ്? പൊളുത്തമാണ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ സംബോധന ദൂരമോ ദൂരെയാണോ അടുത്താണോ എന്നൊന്നുമല്ല, ഹ്രസ്വം മതി നിയമം അനുസരിച്ച്. അവിടെ ദൂരം അടുത്തൊന്നും പറയുന്നില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ദൂരെയാകുമ്പം അത് ഹ്രസ്വത്തെ നിൽക്കത്തില്ല, ദീർഘത്തിനും നിൽക്കത്തില്ല, നമ്മളറിയാതെ തന്നെ സ്ഫുടമായിപ്പോകും. ഇവിടെ പറയുന്നു ആഗച്ച കൃഷ്ണ പറയാണ്, കൃഷ്ണൻ അടുത്ത മലയിൽ നിൽക്കുന്നു. കൃഷ്ണനെ വിളിക്കുന്ന ആൾ ഈ മലയിൽ നിൽക്കുന്നു. പഴയ കാലമാണ്, ഓർക്കണം. മൊബൈലിൽ കൂടെ സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ കൃഷ്ണനെ വിളിക്കുമ്പോ എന്ത് പറയും? ഈ നിയമമൊന്നും ഇന്ന് നടക്കില്ല, കാരണം ഇന്ന് നമ്മൾ മൊബൈലിൽ കൂടെയാണ് വിളിക്കുന്നത്. അപ്പൊ പിന്നെ വർഷം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കേൾക്കുന്നാണ്ട് ചെവി പൊടിഞ്ഞു. പഴയ കാലത്തൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈ മലയിൽ നിന്നുകൊണ്ട് അടുത്ത മലയിൽ നിൽക്കുന്ന കൃഷ്ണനെ വിളിക്കുമ്പോൾ അകച്ച കൃഷ്ണ, സ്വാഭാവികമായിട്ടും അത് പ്ലുതമായി പോകും. ഭാഷയുടെ നിയമങ്ങളും മറ്റും നമ്മൾ പഠിക്കുമ്പോൾ കാലവും ദേശവും ഒക്കെ ചിന്തിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാലത്ത് എഴുതി വെച്ചത് ഇന്ന് അതുപോലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇന്ന് നമ്മൾ മൊബൈലിൽ സംസാരിക്കുന്നതിന് വേണ്ടി പ്രത്യേക വ്യാകരണം ഉണ്ടാക്കണം, പാണിനിയും. അല്ലാതെ സംസാരിക്കുന്നതിന് പ്രത്യേക പാണിനിയും ഉണ്ടാക്കണം. കാലം മാറിപ്പോയി. അപ്പൊ ഇതല്ലാതെ വിളിക്കുമ്പോഴാണ് ഈ പറയുന്നത് അകച്ച കൃഷ്ണ. ഇതൊരു വാക്യമാണ്. എന്തുകൊണ്ട് വാക്യം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയുണ്ട്, ഒരു നാമമുണ്ട്. കൃഷ്ണ, ഹേ കൃഷ്ണ എന്നാണ് അവിടെ. ഹേ എന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മൾ സംബോധനയാണെന്ന് മനസ്സിലാക്കണം. ഹേ കൃഷ്ണ, അതൊരു വാക്യമാണെന്ന് കാണിക്കാൻ വേണ്ടി ആഗച്ച ക്രിയ, വരൂ, ഇങ്ങോട്ട് വരൂ എന്ന് വിളിക്കുകയാണ് കൃഷ്ണനെ. ആഗച്ച, ഗച്ച എന്ന് പറഞ്ഞ പോകൂ, ആ ചേർത്ത് കഴിഞ്ഞ് വരൂ, കൃഷ്ണ ഇവിടെ വരൂ എന്ന് വിളിക്കുകയാണ്. അപ്പോ അതൊരു നാമവും ക്രിയയും ചേർന്നുകൊണ്ട് ഇതൊരു വാക്യമായി. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏകതിങ് വാക്യം. ഇവിടെ ഓരോ പദത്തെ എടുക്കുക, ആഗച്ച. ആ പദത്തിലെ ടി ഏതാണ്? ആ ആണ് അവസാനത്തെ. കൃഷ്ണ എന്ന് പറയുന്നതിന്റെ ടി ഏതാണ്? പക്ഷേ വാക്യത്തെ എടുക്കുക, കൃഷ്ണ എന്ന് പറയുന്നതിന്റെ ടി എന്ന് പറയുന്നത് അകാരം, ഹർസ്വാകാരം, ദീർഘമല്ല, ഹർസ്വാകാരം. അപ്പൊ ആ ആ വാക്യത്തെ എടുക്കുക, വാക്യത്തിലെ ടി ഏതായിരിക്കും? അവസാനത്തെ കൃഷ്ണയിലെ അകാരം. കൃഷ്ണയിലെ ഏതാണ്? ഹ്രസ്വ ആകാരം. എന്തുകൊണ്ടത് ഹ്രസ്വമായി? സംബോധനായ ഉണ്ട്, അത് ഓർക്കണം. അകാരാന്ത പുല്ലിംഗമാണ് കൃഷ്ണശബ്ദം. സംബോധനയിൽ അത് ഹ്രസ്വമായിരിക്കും. പക്ഷെ ആ ഹ്രസ്വമായ അകാരത്തിന് പ്ലുതത്തെ വിധിച്ചു. എന്നുവെച്ചാൽ ഏക മാത്രയുള്ള ആ അകാരം മൂന്ന് മാത്രയുള്ള അകാരമായിട്ട് മാറും. സകലം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല, നാലായാലും കുഴപ്പമൊന്നുമില്ല. കാരണം ദൂരെ നിന്ന് വിളിക്കുമ്പോൾ മാത്രമേ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല, അത് ചിലപ്പോൾ അങ്ങ് നീണ്ടുപോകും. നാലോ അഞ്ചോ ആറോ ഒക്കെ കൃഷ്ണാന്ന് വിളിച്ചാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ എടുത്തുനിന്നിരിക്കും. മൂന്ന് എന്ന് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അത് പ്ലുതമാണ്. സൂത്രം നോക്കുക, ദൂരാ സംബോധനേ. ദൂരത്ത് നിന്ന് വിളിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാക്യം ഓർക്കണം, ആഗച്ച കൃഷ്ണ. ഈ മലയിൽ നിന്നുകൊണ്ട് അടുത്ത മലയിൽ നിൽക്കുന്ന കൃഷ്ണനെ വിളിക്കുകയാണ്. അപ്പോ വാക്യസ്യട്ടെ, ഹേ, ഇവിടുത്തെ വാക്യം എന്താണ്? ആഗച്ച കൃഷ്ണ. അതിന്റെ ടീക്ക്, അതിന്റെ ടീ ഏതാണ്? ആ എന്ന് പറഞ്ഞാൽ പോരാ, ഹർസ്വാകാരം. അതിനെന്ത് വിധിച്ചു കഴിഞ്ഞു? പുളുത്തോ, വാ വികല്പമാണ്. അത് പുളുത്തമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു നമ്പർ കൊടുത്തിരിക്കുന്നത്, മൂന്ന്. മൂന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മൂന്ന് മാത്രമേയുള്ള അകാരമാണ്. ഈ പ്ലുതം എന്ന് പറയുന്ന ഇവിടെ ആദേശമായി വന്നതാണ്. ദൂരാധൂതേച എന്ന് പറയുന്ന ഒരു വിധിസൂത്രമാണ്. ഇതിന്റെ സംജ്ഞാസൂത്രം എന്ന് പറയുന്നത് ഊകാലോച ഹ്രസ്വദീർഘ പ്ലുത, അതാണ് ആ സൂത്രപ്രകാരം വിധിച്ച അസംജ്ഞ. ആ സംജ്ഞയുള്ള ഒരു വർണ്ണത്തെ ഇവിടെ വിധിച്ചിരിക്കുകയാണ്. ഈ വിധി ഇവിടെ പ്രാവർത്തികമാവണമെന്നുണ്ടെങ്കിൽ സ്ഥാനെ അന്തരതമാണെന്നുള്ള സൂത്രം കൂടി വരണം. ദൂരാധൂതേച്ച എന്ന് പറയുന്ന സൂത്രം പ്ലുതത്തെയാണ് വിധിച്ചത്. അപ്പൊ അകാരത്തിന്റെ പ്ലുതത്തെ കണ്ടുപിടിക്കണം, സ്ഥാനെ അന്തരതമം നോക്കണം. ആദ്യ സ്ഥാനത്തെ നോക്കണം, അകാരത്തിന്റെ സ്ഥാനം നോക്കണം. അകാരത്തിന്റെ സ്ഥാനം ഏതാണ്? അപൂഹ വിസർജനയാന കണ്ഠ. വരുന്ന പ്ലുതങ്ങളിൽ കണ്ഠ സ്ഥാനമുള്ള ഏതെന്ന് നോക്കണം. ഏതാണ്? ആ തന്നെ, വാ തന്നെ വരും, അതുകൊണ്ടാണ് ആ വന്നത്. ഇത്രയും കൂടുതലായി മനസ്സിലാക്കിയിരിക്കുന്നു. ആഗച്ച കൃഷ്ണ. ഇനി എന്തുകൊണ്ട് ഈ മലയിൽ നിന്നുകൊണ്ട് അപ്പുറത്തെ മലയിൽ നിന്ന് കൃഷ്ണനെ വിളിക്കേണ്ടി വന്നു എന്നൂടെ നമ്മൾ അറിയണ്ടേ? അങ്ങനെ അതിന്റെ ആവശ്യം എന്തുകൊണ്ടാവുന്നത്? അതായത് കൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണൻ തന്നെ, നമ്മുടെ സ്വന്തം കൃഷ്ണൻ. രാവിലെ പശുക്കളെ മേയ്ക്കാനായിട്ട് പോയി കാട്ടിൽ. തിരിച്ചു വന്നപ്പോ ഒരു പശുവിനെ കണ്ടില്ല. അപ്പം കൃഷ്ണൻ എന്ത് ചെയ്ത്? വീണ്ടും ആ പശുവിനെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടു. നടന്ന് നടന്ന് അടുത്ത മലയിലെത്തി. അവിടെയൊന്നും കണ്ടില്ല. കൃഷ്ണൻ ഭഗവാനാണ് സർവജ്ഞനല്ലേ എന്നൊക്കെ ചോദിക്കും. എന്നാലും മനുഷ്യനാണല്ലോ ഇപ്പോ. അതുകൊണ്ട് പശുവിനെ കണ്ടെത്തിയില്ല. അപ്പോഴാണ് മറ്റ് ഗോപന്മാരെല്ലാം ഇവിടെ നിന്ന് എണ്ണി നോക്കി പശുവിനെ. 99 പശുക്കളെ കൊണ്ടുപോയി, 99 തിരിച്ചു വന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കൃഷ്ണനെ എണ്ണിയപ്പോ തെറ്റിപ്പോയതാണ്. 99-നെ 98-ആയിട്ടാണ് എണ്ണിയത്. ഇവിടെ നിന്ന് ഗോപന്മാരെല്ലാവരും കൂടെ വിളിച്ചു പറയുകയാണ്, ആഗച്ഛ കൃഷ്ണ അത്ര ഗൗസ്ഥരതി, ഇതാ ഇവിടെ പശു നിന്ന് മേയുന്നുണ്ട്, അവിടെ ഇനി അന്വേഷിച്ചു നടക്കേണ്ട കാര്യം ഇല്ല. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അത്ര ഗോഹു ചരതി? പശു ഇവിടെ ഉണ്ട്, അങ്ങോട്ട് നിന്റെ അന്വേഷണമൊക്കെ മതിയാക്കി തിരിച്ചു വരിക, സമയം സന്ധ്യയായി, ഇരുട്ടായി. ആണ് പറയുന്നത്. എന്താണ് ഇതൊരു കഥ പറഞ്ഞത്? അത്ര ഗോസ്ചരതി എന്ന് പറയുന്നതിന് വേറെ ചില കാരണങ്ങളൂടെ ഉണ്ട്. ആഗച്ച കൃഷ്ണ അത്ര ഗോസ്ചരതി, ഇതിലെ ആദ്യത്തെ വാക്യം, ആ വാക്യത്തിലെ കൃഷ്ണശബ്ദം സംബോധനയാണ്. അതിന്റെ ടീയാണ് അകാരം, അതിന് പുതം വന്നു. മനസ്സിലായല്ലോ? പ്ലുതം വന്നു എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? മൂന്ന് എന്ന് ഒരു അടയാളം കൊടുത്തിരിക്കുന്നു. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൂരാഭൂതേച്ച എന്ന് പറയുന്ന സൂത്ര എങ്ങനെയാണ് ഇവിടെ പ്ലുതത്തെ വിധിക്കുന്നത്. കാരണം ഇതൊരു വാക്യമാണ്, വാക്യത്തിന്റെ ടീക്ക് പ്ലുതത്തെ വിധിച്ചു. അത് നമ്മൾ കൂടുതലായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇവിടെ സംസ്കൃത ഭാഷയിൽ അകാരാന്തങ്ങളായ ശബ്ദങ്ങൾക്ക് സംബോധനയിൽ ഹർസ്വം തന്നെയാണ് വരുന്നത്. സംബോധനയിൽ ദീർഘത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ഒരാളെ വളരെ ദൂരെ നിന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ യത്നം ആവശ്യമാണ്. ശബ്ദം ഉയർത്തേണ്ടി വരും. സ്വാഭാവികമായും ആ ഹ്രസ്വമായ ശബ്ദം പ്ലുതമാകും, ദീർഘമല്ല, പ്ലുതമാകും. അത് ലോകത്തിലായാലും ശരി. കാരണം ഇപ്പോൾ പ്ലുതം സാധാരണ ഉപയോഗിക്കുന്ന എവിടെയാണ്? വേദത്തിൽ. ലോകത്തിൽ അത് ഉപയോഗിക്കാറില്ല. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സ്വയം അത് പ്ലുതമായി പോയതുകൊണ്ട് നമ്മൾ ദൂരെ നിന്ന് വിളിക്കുകയാണ്. അപ്പൊ ദീർഘമായിരിക്കില്ല, ദീർഘം കടന്നു പോകും. ഇങ്ങനെ വരുന്ന അപൂർവ സന്ദർഭങ്ങളിൽ ലോകത്തിലും പ്ലുതം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ സാധാരണ പ്രത്യേകം മനസ്സിലാക്കണം, സംബോധന ചെയ്യുന്ന സമയത്ത് ഹ്രസ്വത്തിന്റെ ആവശ്യമേ ഉള്ളൂ. അതിന് ദീർഘമോ പ്ലുതമോ ഒന്നും ആക്കേണ്ട കാര്യം ഇല്ല. മലയാളത്തിൽ ചിലതിന് വാശി പിടിക്കുന്നുണ്ട്. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുന്ന അടുത്തോ ദൂരോ എന്നുള്ള വ്യത്യാസം കണക്കാക്കാതെ അങ്ങനെ ചിന്തിക്കുന്നുകൊണ്ടാണ്. കാരണം ഇവിടെ സംബോധനയിൽ ഇവിടെ പ്ലുതം വിധിച്ചിരിക്കുന്നു. അപ്പൊ ചെല്ലു വിചാരിച്ചു എന്നാൽ മലയാളത്തിലൊരു ദീർഘം ഇരുന്നോട്ടെ, എന്റെ ആവശ്യമില്ല. പക്ഷെ ദീർഘം വരും ഇവിടെ അകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങളിൽ രമേ, സീതെ എന്നെല്ലാം വിളിക്കുന്ന ചില സ്ഥലത്ത് ദീർഘം വരും, എല്ലായിടത്തും വരെ. മറിച്ച് ദീർഘം സംബോധനയിൽ ഹർസ്വമാകുകയും ചെയ്യും. സംസ്കൃതമാണ് ഗൗരി, നാരായണി, ദേവി, ഇങ്ങനെയെല്ലാം ഹർസ്വം വരുന്നത്. അത് നമ്മളിനി പഠിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ നിയമം അനുസരിച്ച് ഉപയോഗിച്ചാൽ നല്ലത്. അല്ല പഠിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ പഴയതുപോലെ പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നല്ലത് തന്നെ, ഒന്നും മോശമല്ല. ഇവിടെ തീർന്നില്ല, ഇനി ഇതിന്റെ കാര്യങ്ങൾ ബാക്കിയുണ്ട്.